വർഷങ്ങൾ കൊണ്ട് ക്ലാസ് എടുത്ത് തീർത്തയാണ് സാങ്കരഭാഷ്യ സഹിതം. അപ്പൊ അതിനകത്ത് ശാങ്കരഭാഷ്യം, രാമാനുജ ഭാഷ്യം, മാധ്യമ ഭാഷ്യം ഇതെല്ലാം കൂടെ ചേർത്ത് അങ്ങടുത്തത് എല്ലാത്തിന്റെ ആശയങ്ങളും കൂടെ ചേർത്ത് റെക്കോർഡിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാറ്റി പറയാൻ പറ്റില്ല. പക്ഷെ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞു, ക്ലാസ്സുകൾ തുടങ്ങുന്ന മുമ്പേ എനിക്ക് എന്റെ മുമ്പിൽ ഇരിക്കുന്ന മൈക്കിന്റെ ആ സ്ഥാനം മാത്രമേ ഉള്ളൂ. ഞാനീ പറയുന്നതെന്നും എന്റെ അഭിപ്രായമുണ്ട്. ഈ ആചാര്യന്മാരെന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് സംസ്കൃതം അറിയാത്തതുകൊണ്ട് വ്യാഖ്യാനിക്കുന്നു, അങ്ങനെ ഒരു ജോലിയെ എനിക്കുള്ളൂ. അതെന്റെ അഭിപ്രായമായിട്ട് നിങ്ങൾ കണക്കിലെടുക്കരുത്. അപ്പോ അവര് ചോദിച്ചാൽ പിന്നെ സ്വാമിയുടെ അഭിപ്രായം നമ്മൾ ഞാൻ അവസാനം പറയും, അതാണ് ഞാൻ ഇപ്പൊ പറയുന്നത് എന്ന് പറഞ്ഞിട്ടാ തുടങ്ങി. അല്ലാതെ ഞാൻ ആൾക്കാരെ പറ്റിച്ചതെന്ന് പറഞ്ഞു ആദ്യമേ പറയാത്ത എന്താ? ആദ്യമേ പറഞ്ഞാൽ എന്നെ ഓടിക്കും, പറയാൻ സമ്മതിക്കത്തില്ല. ഇപ്പൊ ഞാൻ പറയും, നിങ്ങളോട് പറയുന്നത് എന്റെ അഭിപ്രായം തന്നെയാണ്, ഞാൻ അവരോട് പറയുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ഗ്രന്ഥത്തെ എടുത്ത് അതിനെ വിശദീകരിക്കുമ്പോൾ അതിന്റെ ആചാര്യന്മാരെന്ത് പറയുന്നു അത് പറയുക എന്നുള്ളതാണ് നമ്മൾ അതിനോട് ചെയ്യേണ്ട മര്യാദ, ഒരു സത്യസന്ധത. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച് വളച്ചൊടിക്കുന്നു. ഞാനത് തന്നെ ചെയ്തു, പക്ഷെ പറഞ്ഞിട്ടാണ്. ഇത് ഈ ഗ്രന്ഥകാരന്മാരുടെ അഭിപ്രായമാണ്, എന്റെ അഭിപ്രായമല്ല. പിന്നെ ഞാൻ തിരിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് എന്റെ അഭിപ്രായം ഇതാണ്. അപ്പൊ ഭഗവത്ഗീതയിൽ ആധ്യാത്മികമായ നല്ല ആശയങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു അപകടം പിടിച്ച സാധനമാണ്. എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ ആത്മീയ യുദ്ധത്തെയും കൂടെ കൂട്ടിച്ചേർക്കുന്നു. അത് ആധുനിക മനുഷ്യന് ചേരുന്ന ഒരു സംഗതിയുണ്ട്, അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. ബാക്കിയെല്ലാം ശരി തന്നെയാണ്. നിങ്ങൾ എന്താണ് ഈശ്വരന് ഭക്തി വേണം, എന്താ ഒരു ദോഷമുണ്ട്? ആത്മീയമായി ജീവിക്കുന്നവർക്ക് നല്ലതാണ് ഈശ്വര ഭക്തി, കർമ്മയോഗം, നിസ്സംഗമായി കർമ്മം ചെയ്യുക, ഫലത്തിനോട് ദുരാഗ്രഹം ഉണ്ടാകാതിരിക്കുക, ഇതൊക്കെ നല്ല ആശയങ്ങളാണ്. പക്ഷേ നിങ്ങളുടെ ആത്മീയ ജീവിതവും യുദ്ധവും ശരിക്കും ഒരു വാർ, അതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറയുമ്പോൾ അതൊരു ജിഹാദി പുസ്തകമായി പോകും. ആ ഒരു ഭാഗം ഒഴിവാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താണ്, അങ്ങനെയുള്ള ഒരു ഭാഗം വേണ്ട, ആ ഭഗവത്ഗീത വേണ്ട, ആത്മീയ ജീവിതത്തിൽ യുദ്ധം വേണ്ട, അത് ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഗീത മൊത്തം അസംബന്ധം എന്നുള്ള അർത്ഥത്തിൽ നല്ല ആശയങ്ങളുണ്ട്, ആധ്യാത്മികമായ നല്ല ആശയങ്ങളുണ്ട്. ഇവിടെ ധ്യാനത്തെ കുറിച്ച് പറയുന്നു, ഒക്കെ നല്ല കാര്യങ്ങളുണ്ട്. കാരണം കണക്കിലെടുക്കുമ്പം തന്നെ മനുഷ്യന്റെ ആത്മീയ ജീവിതവും യുദ്ധവും കൂടെ ബന്ധപ്പെടുത്തിയാൽ പോയി ശരിയാവത്തില്ല. അപ്പൊ അതാണ് ഒഴിവാക്കാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഗീത വേണ്ട. ഇന്ന് കൂടുതൽ പ്രചാരം കൊടുക്കുന്ന അതിനാണ് ധർമ്മയുദ്ധം ചെയ്യുക, അതൊക്കെ അസംബന്ധമാണ്. അങ്ങനെ യുദ്ധത്തിലൂടെയൊന്നും ഒരു പ്രശ്നവും പരിഹരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ വേറെന്താണ് ഗീതയെ സംബന്ധിച്ച് പറഞ്ഞു, പിന്നെ വേറെന്താണ്? അത് വേണം, കക്ഷി രാഷ്ട്രീയം പാടില്ല. ശരി, ആ രാഷ്ട്രീയ ബോധം വേറെ, കക്ഷി രാഷ്ട്രീയം വേറെ, രണ്ടിനും ഉണ്ടാണ്. പിന്നെ അനുസരിച്ച് തന്നെ പോകണം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ചല്ല. അത് ശരിയാണ്. അതിനനുസരിച്ച് പ്രാധാന്യം എന്നുള്ളതല്ല, അതിനനുസരിച്ചാണ് പോകുന്നത്. പിന്നെ എന്താണ് എല്ലാവരോടും സൗഹാർദ്ദം. പിന്നെ രാഷ്ട്രീയ പാർട്ടികളിലാണ് ശരി. രാഷ്ട്രീയക്കാരുടെ അല്ല, ഭരണാധികാരികളുടെ, ഭരിക്കുന്നവര്, സംസ്ഥാനം ഭരിക്കുന്നവരായാലും എന്താണ് കേന്ദ്രം ഭരിക്കുന്നവരുടെയൊക്കെ ആവശ്യം വരും. കാരണം പ്രസ്ഥാനമാണ്, പ്രസ്ഥാനത്തിന് പല ആവശ്യവും വരും. അപ്പൊ അവരെ സമീപിക്കേണ്ടി വരും. അപ്പൊ അവരെ സമീപിക്കേണ്ടത് എങ്ങനെ? രാഷ്ട്രീയത്തിന്റെ ആഭിമുഖ്യം വെച്ചുകൊണ്ടല്ല, ഭരണാധികാരികൾ എന്നുള്ളതിനൊക്കെയാണ്. രാഷ്ട്രീയ ആഭിമുഖ്യം വെച്ചുകൊണ്ട് സമീപിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും. ഭരണാധികാരികൾ എന്നുള്ള രീതിയിൽ സമീപിച്ചാൽ കുഴപ്പമില്ല. പിന്നെ അത് അവരുടെ ആശീർവാദത്തിന് വേണ്ടിയല്ല. കാരണം ശിവഗിരി എന്ന് പറയുന്നത് ഒരു ബഹുജന പ്രസ്ഥാനമാണ്. ഏതെങ്കിലും ഒരു സ്വാമി എവിടെയെങ്കിലും ഒരു ഇതാണോ കുറച്ച് പൈസയൊക്കെ പിരിച്ച് ഒരു ആശ്രമം ഉണ്ടാക്കി ഇരിക്കുന്ന പോലെയുള്ള ഒരു ഇടപാടല്ല. ഒരു വലിയ ബഹുജന പ്രസ്ഥാനമാണ്. അപ്പോൾ ഭരിക്കുന്ന എല്ലാവർക്കും ശിവേരിയോട് കടപ്പാടുണ്ട്. അപ്പോൾ ഭരിക്കുന്നവരിൽ നിന്ന് ശിവേരിക്ക് അവകാശപ്പെടാൻ പറയുന്നുണ്ട്. കാരണം ഈ ബഹുജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് ഇവർ അധികാരത്തിൽ കയറിയിരിക്കുന്നത്. അവരുടെ നികുതിപ്പണം കൊണ്ടാണ് ഇവർ അവരുടെ ചെലവ് ബോധം നടത്തുന്നത്, ഭരിക്കുന്നവരുടെ ചെലവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണോ ശിവഗിരി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ബാർഗെയിൻ ചെയ്യാം, ഞങ്ങൾക്ക് ഇന്നതൊക്കെ വേണം, അല്ല അവർ നമ്മളെ അനുഗ്രഹിച്ചു എന്നുള്ള രീതിയിൽ അവരെ മുമ്പിൽ പോയി മുരിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം അത് ഇതിന്റെ പിന്നിൽ പൊതുജനങ്ങളുണ്ടാകുന്നുണ്ട്. ആ ഒരു ആത്മീയ ബലം ഇതിനെ നയിക്കുന്നവർക്ക് വേണം. അല്ലാതെ സർക്കാരെന്തോ സൗജന്യം നിന്ന് നക്കാപ്പിച്ചതെന്ന് ആ ഒരു മനോഭാവത്തെ ഒന്നും സ്വീകരിക്കാൻ പാടില്ല. അർഹതപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണെന്നുള്ള ബോധത്തോന്നും സർക്കാരിന്റെ കാര്യങ്ങൾ വാങ്ങിക്കണം. അതിനവരുമായിട്ട് പിടിച്ചു വാങ്ങാൻ ചെന്ന് ആരും തരത്തില്ല. അവരോട് ഇടപെടുന്ന സൗഹാർദ്ദപരമായ ഇടപെടണം. പക്ഷെ നമ്മുടെ മനസ്സിൽ അവകാശ ബോധം ഉണ്ടായിരിക്കണം. അല്ലാതെ സർക്കാരിന് ചെയ്യുന്ന എന്തെങ്കിലും കേസ് കൊടുത്ത് പിടിച്ചു വാങ്ങണമെന്നല്ല പറയും. എന്റെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്തു. അപ്പൊ നമുക്കത് ബോധം വേണം, അത് കിട്ടേണ്ടതാണ്. ഈ ജനങ്ങളുടെ നികുതി പണമാണ്, അതിന്റെ ഒരു ഭാഗം ശിവരിക്ക് കൊടുക്കുന്ന ഒരു സൗജന്യമൊന്നും ഉണ്ടായിരുന്നു. രാഷ്ട്രീയക്കാർക്ക് ആ ബോധമുണ്ട്, അതുകൊണ്ടാണ് അവർ കൈയച്ച് സഹായിക്കുന്നത്, അവർക്കറിയാം. പക്ഷെ സ്വാമിമാർക്ക് ആ ബോധമുണ്ട്, അവരാശീർവാദത്തിനൊക്കെയാണ്. മന്ത്രിമാരുടെയൊക്കെ പടിവാതുക്കൾ, അതിന്റെ ആവശ്യം. അതായത് നമ്മള് ശിവേരി എന്ന് പറയുന്നത് ഗുരുവിന്റെ ആശയങ്ങളാണ്. ഈ ഗുരുവിന്റെ ആശയം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ നേതൃത്വമൊക്കെ മിക്കവാറും പ്രധാനമായ എല്ലാ സന്ദേശങ്ങളും അത് അംഗീകരിച്ചവരാണ്. നമ്മളാരെയും കൊണ്ട് അംഗീകരിപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അത് രാഷ്ട്രീയ നേതൃത്വം കൂടെല്ലാം അംഗീകരിക്കുന്ന കാര്യമാണ്, സമൂഹം അംഗീകരിക്കുന്ന കാര്യമാണ്, ആർക്കും അറിയാൻ വയ്യാത്ത കാര്യമുണ്ട്. പക്ഷെ അത് പ്രായോഗികമായി ഒന്നും നടപ്പിലാകുന്നില്ലെന്നുള്ളതാണ്. ആർക്കറിയാൻ വയ്യാത്ത ഏ ഇപ്പൊ ആനുകാലികമായ വിഷയങ്ങളിലെ ഓരോരോ കാലഘട്ടത്തിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അപ്പോ ശിവഗിരിയിലെ സന്യാസിമാര് രാഷ്ട്രീയ സ്വാധീനത്തിൽപ്പെടാതെ അഭിപ്രായം പറയും, രാഷ്ട്രീയ പക്ഷപാതം പിടിക്കാതെ. അത് അങ്ങനെയുള്ള അഭിപ്രായം പറയുന്നു സന്യാസിമാരല്ല, അഭിപ്രായം സന്യാസിമാരുടെ പൊതുധാരണയിൽ അഭിപ്രായം പറയുന്നു. ഏതെങ്കിലും ഒരു സ്വാമി ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് പ്രസ്ഥാനത്തെ വെട്ടിലാക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്ത് വേണം? പൊതുധാരണയിലെത്തണം എല്ലാവരും. നമുക്കെന്തും നിലപാടെടുക്കണം. രാഷ്ട്രീയ സ്വാധീനങ്ങളിൽ പെടാനും വേണ്ട. ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തെ മോശമാക്കാനോ വേറൊരാളെ സഹായിക്കാനോ വേണ്ടി അഭിപ്രായം പറയുന്നു. ഗുരുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് തീർച്ചയായിട്ടും ഒരു അഭിപ്രായം സ്വീകരിക്കുക പറയാനുള്ള അവകാശമാണ്. പക്ഷെ ഇപ്പോഴത്തെ രീതി അനുസരിച്ചല്ല. ഓരോരുത്തരും സ്റ്റേജ് കിട്ടുമ്പം എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും ആർക്കെങ്കിലും എതിരായിട്ട്, പിന്നെ അതൊരു ചർച്ചയാവും. അത് ചോദിക്ക് ഭദ്രമോ അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്താണ് ശിവഗിരിയിലെ സന്യാസിമാർക്ക് ഒരു പെരുമാറ്റച്ചട്ടം വേണം? അതില്ല. ആര് എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളതിന് പൊതുധാരണ വേണം. അത് പൊതുവായൊരു തീരുമാനത്തിൽ കാര്യങ്ങൾ പോകണം. അങ്ങനെ ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാകാതെ ഈ പ്രസ്ഥാനം കലഹങ്ങളെല്ലാം ഒഴിഞ്ഞു മുമ്പോട്ട് പോകത്തില്ല. ഇപ്പോൾ സംഭവിക്കുന്നത് ഈ കലഹങ്ങളും അത് വരും. പരസ്യമാകുന്നോ പരസ്യമാകുന്നില്ല എന്നുള്ളതല്ല, ഉള്ളിലുണ്ട് പോകുന്നേ വരത്തില്ല. അങ്ങനെയൊക്കെ നിൽക്കുന്നതിന് ഇപ്പോൾ തന്നെ എന്താണ് ഗ്രൂപ്പ് തിരിഞ്ഞ് മത്സരിച്ച് ഒരു വിഭാഗം അധികാരത്തിൽ വരും. അപ്പോൾ അധികാരത്തിൽ വരാത്ത ഒരു വിഭാഗം പുറത്തേക്ക്. ഇവർ പുറത്തേക്കുന്ന എങ്ങനെ? ഈ അധികാരത്തിലിരിക്കുന്നവരുടെ തലയിൽ ഡെമോക്രസിന്റെ വാള് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. അത് കേട്ടിട്ടുണ്ടോ? ഡെമോക്രസിന്റെ വാള് കേട്ടിട്ടുണ്ടോ? അതുപോലെയാണ് ഈ പുറത്തേക്കുന്നവർ എപ്പോഴും നിൽക്കുന്നത്. ഇവർ പേടിച്ചാൽ നിൽക്കുന്നു. എപ്പോഴാണ് ഈ വാള് നമ്മളെ തലയിൽ, ഈ വാള് തലയിൽ പൊതു ചേമനോടെ പ്രതിപക്ഷത്താവും മറ്റവൻ ഭരണത്തിലാവും. ഇങ്ങനെയാണ് പോകുന്നത്. ഇതിന് മാറ്റം വരണമെങ്കിൽ എന്ത് വേണം? കാര്യങ്ങൾ പൊതു താല്പര്യത്തിൽ പോകണം. പൊതു അത് അടിസ്ഥാനപരമായി ചില തകരാറുണ്ട്. അതുകൂടെ പറയാം. ഞാനിവിടെ ഒന്ന് രണ്ട് സ്വാമിയോടത്ത് പറഞ്ഞാണ്, ഒരാളോട് പറഞ്ഞിട്ട് കാര്യം, ഞാൻ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയല്ല മറ്റു പ്രസ്ഥാനങ്ങൾ. ഇങ്ങനെ സന്യാസം കൊടുക്കുന്നു. അപ്പോ സന്യാസം കൊടുക്കുന്നു ശരി, സന്യാസത്തിന് ഒരാൾക്ക് താല്പര്യമുണ്ട്, അയാൾക്ക് മഠത്തിൽ സേവനം ചെയ്യാൻ താല്പര്യമുണ്ട്, അയാള് ഒരു ത്യാഗം അങ്ങനെ ഒരു ജീവിതം അയാൾ ഇഷ്ടപ്പെടുന്നു, അയാൾക്ക് സന്യാസം കൊടുക്കുന്നു. അതുവരെ ഓക്കെ. അത് കഴിഞ്ഞ് ഒരാൾക്ക് മെമ്പർഷിപ്പ് അംഗത്വം കൊടുക്കാന്ന് വെച്ചാൽ അയാളുടെ ഭരണത്തിൽ നേരിട്ട് ഭാഗവാക്കാകുകയാണ്. അപ്പോ അങ്ങനെയുള്ള അംഗത്വം ഇവിടെ നടന്നു വരുന്നില്ല. വെറും ഒരു വോട്ടിന് വേണ്ടി കൊടുക്കാൻ പാടില്ല. ഭരിക്കുന്നവർ അംഗത്വം കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇവൻ അംഗത്വം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കൊടുത്തതിന്റെ കടമ എന്നോട് കാണും, കടപ്പാട് കാണും. അതുകൊണ്ട് എന്താണോ എനിക്ക് വോട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇവന്റെ വോട്ട് ഏത് പെട്ടി കൊണ്ടിടും എന്നുള്ളത് കാലം തീരുമാനിക്കുന്ന കാര്യമാണ്. അവനും അഭിപ്രായങ്ങൾ കാണും, അവനും ഈ ഗ്രൂപ്പിന്റെ ഭാഗമാകും. അപ്പൊ അവൻ നാളെ ഏത് ഗ്രൂപ്പിൽ പോയിരിക്കുമെന്ന് മെമ്പർഷിപ്പ് കൊടുക്കുന്നവർക്ക് അറിയാൻ പറ്റില്ല. പറ്റുമോ? അപ്പോ ഇതൊക്കെ വെറും അബദ്ധമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോ ഈ മറ്റു മഠങ്ങളിലൊക്കെ എന്താണ് നടക്കുന്നതെന്ന് കൂടെ നമ്മൾക്ക് മനസ്സിലാകും. മറ്റാശ്രമങ്ങളിൽ പലയിടത്തും നടക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോ ഒരാൾക്ക് സന്യാസം, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സന്യാസം കൊടുക്കാം, സേവനം ചെയ്യണമെങ്കിൽ സേവനം ചെയ്യാം. പക്ഷേ ഒരാൾക്ക് അംഗത്വം കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അംഗത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭരണത്തെ നേരിട്ടവൻ ഇടപെടുകയാണ്. എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? ആ പ്രസ്ഥാനത്തിന്റെ പൊതുവായ ഒരു പെരുമാറ്റച്ചട്ടത്തെ അനുസരിച്ച് പോകുന്നു ഉറപ്പുള്ളവന് മാത്രമേ സന്യാസം കൊടുക്കത്തുള്ളൂ. ആ ഡിസിപ്ലിൻ. അല്ല, ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും, ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കും, ഞാൻ സന്യാസിയാണ്, ഞാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു പോകുന്നവർക്കൊന്നും മെമ്പർഷിപ്പ് കൊടുക്കുന്നു, അങ്ങനെ കൊടുക്കത്തില്ല. അങ്ങനെ അപ്പോ അവർക്കെന്തോരോ അല്ലാതെ സന്യാസം സ്വീകരിക്കുന്നവരോ അവർക്ക് ആശ്രമത്തിൽ താമസിച്ച് എന്താണ് സേവനം ചെയ്യാം, പ്രവർത്തിക്കാം. അവരുടെ ഇത് സമൂഹത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനമല്ലേ, അവരുടെ സംരക്ഷണമെല്ലാം അതിന് മെമ്പറാവണമെന്നില്ല. ആ പ്രസ്ഥാനം ഏറ്റെടുക്കുന്നു, അവരുടെ ജീവിതാന്തം വരെ അവിടെ കഴിയാം. മെമ്പർഷിപ്പില്ലെന്ന് വിചാരിച്ച എന്താ പ്രശ്നം? അവർക്ക് ജീവിതത്തിൽ ഒരു സെക്യൂരിറ്റി, ഒരു സംരക്ഷണം കിട്ടിയാൽ പോരെ. എന്തുകൊണ്ട് മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്? അവരാ പൊതു കാഴ്ചപ്പാടിനോട് യോജിച്ചു പോകാൻ തയ്യാറല്ല. എനിക്ക് എന്റേതായ കാഴ്ചപ്പാടിന് ഞാൻ അങ്ങനെ പോകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അംഗമാണല്ലോ, നിങ്ങൾ സേവനം ചെയ്ത് ജീവിക്കുക. ഈ നിലപാടാണ് പല ഇപ്പൊ കലാശാസ്ത്രങ്ങളും. ആര് ചെന്നാലും സന്യാസം കൊടുക്കും, ഒരാൾക്കും മെമ്പർഷിപ്പ് കൊടുക്കത്തില്ല. മെമ്പർഷിപ്പ് കൊടുക്കണമെങ്കിൽ അവർ ഒരുപാട് ആലോചിച്ച് ഒരാളെ ശരിയായി പഠിച്ച് അയാളുടെ സേവനങ്ങളെല്ലാം നോക്കി. അത് ലിമിറ്റഡാണ്. ഇവിടെ സെഞ്ചുറി ഓടിക്കാനും അതിന് വേണ്ടി ആൾക്കാർ ഇത് ചെയ്യുന്ന വലിയ അബദ്ധമാണ്. അങ്ങനെ ചെയ്യാനേ പാടില്ല. കാരണം അതുകൊണ്ടാണ് ഇവിടെ ഈ മെമ്പർഷിപ്പ് ബ്ലാക്ക് മെയിലിംഗ് നടക്കുന്നത്. മെമ്പർഷിപ്പ് ബ്ലാക്ക് മെയിലിംഗ് എന്ന് വെച്ചാൽ ഇപ്പോ കുറച്ചുപേര് ഭരിക്കുന്നു, ഭരണത്തിൽ ഇരിക്കുന്ന ഭരണ കൂട്ടത്തിൽ പെട്ട തന്നെ ഒരാൾ ഒരാളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നു. അങ്ങനെ ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അയാളുടെ പേരിൽ നടപടിയെടുക്കാൻ ഭരിക്കുന്നവർക്ക് കഴിയത്തില്ല. കാരണം അയാൾ ഉടൻ തന്നെ ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങും. അതായത് നിങ്ങൾ എന്റെ പേരിൽ നടപടിയെടുത്താൽ ഞാൻ എന്ത് ചെയ്യുന്നു? എന്താ ചെയ്യുന്നു? മറുകണ്ഠം ചാടും. അപ്പൊ നിങ്ങളുടെ ഭരണം മറയും, മറ്റവരുടെ കൂടെ ചെയ്യും. ഇതാണ് മെമ്പർഷിപ്പ് ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോ ഒരാള് നേരെ പോയില്ലെങ്കിലും അയാളുടെ പേരിൽ ആർക്കും ഒരു നടപടിയെടുക്കാൻ പറ്റും. ഇവിടെ ആരായാലും ശരി, ഇപ്പൊ നിങ്ങളൊക്കെ ഇന്നലെ വരെ എന്തായിരുന്നു? വെള്ളയായിരുന്നു, മഞ്ഞയായിരുന്നു, ഇപ്പൊ സന്യാസിയായി, ഇപ്പൊ മെമ്പറുമായി. നിങ്ങൾ ഇനി ആർക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊക്കെ പറയുന്നതാണ് ഇനി ഇവിടുത്തെ ഭരണം. എന്തുകൊണ്ട് ഇതെടുത്ത് കാണിക്കും? ബ്ലാക്ക് മെയിലിംഗ്, മെമ്പർഷിപ്പ് ബ്ലാക്ക് മെയിലിംഗ്. നിങ്ങൾക്കും പറയും, ഇപ്പൊ പേടിക്കും. ഇന്നലെ വരെ നിങ്ങൾ പോയി കാല് പിടിച്ചവന്റെ മുമ്പിൽ ചെന്നിട്ട് ഇന്ന് കാല് പിടിച്ചിട്ടെങ്കിലും ഒരു പ്രശ്നമില്ല. കാരണം അവർക്ക് നിങ്ങളെ കാര്യപ്പെടുത്തല്ലേ ഇനി ആവശ്യം. ഇനി എന്താ വേണ്ടത്? നിങ്ങളുടെ വോട്ടാണ്. എനിക്ക് കാര്യം പിടിക്കാൻ സൗകര്യമില്ല, എന്റെ വോട്ട് വേണമെന്ന് ചോദിച്ചാൽ വോട്ട് മതി, കാര്യം വേണ്ട. ഞാൻ ഉള്ള പരമാർത്ഥം പറയാണ്. എല്ലാവർക്കും പിടിക്കുമെന്ന് എനിക്കറിയില്ല, പിടിച്ചില്ലെങ്കിൽ എനിക്കെന്തോ. അപ്പൊ ഇതിന് ഇത് ശരിയായ ഒരു പ്രവണതയല്ല. അപ്പോ ആദ്യം ഇപ്പോ നിങ്ങൾ ഇപ്പൊ മെമ്പർഷിപ്പ് വാങ്ങിച്ച് നാളെ നിങ്ങൾ പറയണം ഞാൻ ഇങ്ങനെ പറ്റൂ, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ രീതി ഇതൊക്കെയാണ്. മറിച്ച് ആദ്യം തന്നെ നിങ്ങളിൽ നിന്നൊരു ധാരണ ഉണ്ടാവണം. എന്താണോ ഇവിടുത്തെ എന്താണോ പൊതുധാരണ, പൊതു നിയമം, അതനുസരിച്ച് പോകാൻ ഞാൻ പൂർണമായും വിധേയനാണ്, തയ്യാറാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് അത് മെമ്പർഷിപ്പ് കൊടുക്കുന്നവർക്ക് ബോധ്യം വന്ന് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് തരണമെങ്കിൽ ഒരു 99% പ്രശ്നം ഉണ്ടാകത്തില്ല. ഇതങ്ങനെ ഒരു മുൻധാരണയില്ല. മെമ്പർഷിപ്പ് കൊടുക്കുന്നവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒരു വോട്ട് കൂടി നമ്മുടെ പക്ഷത്ത് വരിക, നടക്കുന്ന കാര്യമില്ല. മുമ്പ് ഇവിടെ ഇതൊക്കെ ഒരുപാട് അനുഭവം ഉണ്ടായതാണ്. പണ്ട് ശാശ്വതസ്വാമി ബ്രഹ്മചാരികളെ എല്ലാം പിടിച്ച് അന്വേഷിപ്പിച്ച് എല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുത്തു. അവസാനം എല്ലാം എന്തായി? എന്തുകൊണ്ട്? നമുക്ക് ശരിയല്ലെന്ന് തോന്നിയ പ്രതികരിക്കും. നിങ്ങൾക്ക് ശരിയല്ലെന്ന് തോന്നിയാൽ നിങ്ങൾ പ്രതികരിക്കും, അത് സ്വാഭാവികമാണ്. അപ്പൊ അവിടെ മെമ്പർഷിപ്പ് തന്ന ആളാണ് ഗുരു ആണെന്ന് പറഞ്ഞാൽ പോലും വിശേഷിച്ച കാര്യമൊന്നുമില്ല. തെറ്റാണെന്ന് കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും? ചോദ്യം ചെയ്യും. ഇപ്പൊ സന്യാസം തരുന്ന ഗുരു വിചാരിക്കുന്നത് ഞാൻ സന്യാസം കൊടുത്തേക്കേ, എന്തായാലും എന്റെ വോട്ട് എനിക്ക് തന്നെ, ഒരു പ്രതീക്ഷയും വേണ്ട. അങ്ങനെയാണെങ്കിൽ ശാശ്വതൻ സ്വാമി ഇപ്പോഴും ധരിച്ചുണ്ട്. ഇപ്പൊ ശരിയല്ലാന്ന് കണ്ട ചോദ്യം ചെയ്യും, പുറത്തുമാക്കും. അതിലൂടെ നടന്ന കാര്യങ്ങളാണ്. എന്നിട്ട് ഇവർക്ക് ഇപ്പോഴും ബോധമില്ല ഉണ്ടോ? എന്നിട്ടുമാണ് ബോധമില്ല. അപ്പൊ ഇത് മറ്റു പ്രസ്ഥാനങ്ങളിലൊക്കെ ഇവരെന്താ ചെയ്യുന്നതെന്നെങ്കിലും നമ്മൾ ഒരിക്കലും ഈ മെമ്പർഷിപ്പ് ബ്ലാക്ക് മെയിലിംഗ് അനുകരിക്കരുത്. നിങ്ങള് സന്യാസം കൊടുക്ക, അവര് സേവനം ചെയ്യട്ടെ. ആർക്കാണോ ഇങ്ങനെ ഒരു പൊതുധാരണയിൽ വരാൻ സമ്മതമുള്ളത് പൂർണ്ണമായിട്ട്, അങ്ങനെ ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനം, അവരെ മെമ്പർഷിപ്പ് കൊടുക്കുക. അപ്പൊ ഈ ഗ്രൂപ്പ് ഫീസ് ഒക്കെ ഒരുപാട് ഒഴിവാകും. മെമ്പർമാർ ഇത്രയും മെമ്പർമാരുടെ ആവശ്യം അത് മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി നിഷ്കളങ്കനായി നിൽക്കാന്ന് അതാ ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരു കളങ്കിതൻ നിഷ്കളങ്കനായി കഴിഞ്ഞാൽ അവന് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാം അവൻ ഇങ്ങനെ നിഷ്കളങ്കനാവുന്ന എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ അവൻ നാളെ കളങ്കിതനാകുന്നു, അപ്പൊ എനിക്ക് അവനെ ഉപയോഗിക്കാൻ പറ്റും എന്നും കരുതിയാണ് ഈ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അറിയാതെയല്ല കൊടുക്കുന്നവർ, മണ്ടം മരുന്നുണ്ട്. പണ്ട് ഇവിടെ അങ്ങനെ ആയിരുന്നു. മുമ്പ്, തൊട്ട് മുമ്പ് ഇവിടെ ഇപ്പൊ ബ്രഹ്മചാരി ബ്രഹ്മവിദ്യാലയത്തിൽ ഒരാൾ അപേക്ഷ കൊടുത്ത് അയാളെ എടുക്കുന്നു. അയാളെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്ന ഇയാൾക്ക് എന്തെങ്കിലും ചെറിയ മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നാണ് നോക്കുന്നത്. ഉണ്ടെങ്കിൽ അവന് ഒരു കാരണവശാലും ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കത്തില്ല. അവനെ ഏത് രീതിയിൽ സംരക്ഷിച്ചു നിർത്തും? കാരണം അവനെ ഉപയോഗിക്കാൻ പറ്റും. അവനൊന്നും പാറ പോലെ ഉറച്ചു നിൽക്കും യജമാനോടൊപ്പം, കാരണം അവന്റെ ബുദ്ധി ചെറിയല്ല. അപ്പൊ അവൻ മറ്റു പലതരത്തിൽ, എനിക്കറിയാം ഇവിടെ ഒരു ചെറുപ്പക്കാരൻ വന്നു, അയാൾക്ക് കുറച്ച് മാനസികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് നിരപരാധിയാണ്. അയാള് ആ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അയാൾ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. പല വിഷയങ്ങളിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അപ്പൊ ഈ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഇവനെ സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു. എന്തിനു വേണ്ടി? നാളെ ഇവനെ ഉപയോഗിക്കാൻ വേണ്ടി. ഇതാണ് കൂടെ വന്നത്. അപ്പൊ കളങ്കിതന്മാരെ നിങ്ങൾ കാത്തിരിക്കുകയാണ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ. കാരണം അവൻ ഒരുത്തന്റെ ബലഹീനതകളെ മനസ്സിലാക്കുക, ആ ബലഹീനതയെ മനസ്സിലാക്കി അവൻ സ്പോയിലാകുന്നതിനുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിച്ചു കൊടുക്കുക, അവനെ ഏതെങ്കിലും ഒരു കുഴി വീഴ്ത്തുക, അറിയാതെ വീണു കഴിയുമ്പം അവൻ പരിഭ്രമിക്കുമ്പോൾ അവന്റെ മുമ്പിൽ വീണ്ടും ഒരു രക്ഷകനായി കുഴി വീഴ്ത്തിയാളെ തന്നെ വരിക, അവന്റെ ഗോഡ് ഫാദറാകുക. ഇങ്ങനെയുള്ള വൃത്തികെട്ടത് ഇവിടെ നടന്നത് ഞാൻ നേരിട്ട് കണ്ട ആളാണ്. അപ്പൊ പിന്നെ അവൻ ജീവിതകാലം മുഴുവൻ എന്തായിരിക്കും? കടപ്പാടാണ്. എന്തുകൊണ്ട്? എന്നെ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ച ആളാണ്, അപ്പൊ ഞാൻ ഈ ആളിനോടൊപ്പം നിൽക്കുന്നു. അപകടത്തിൽ നിന്ന് രക്ഷിച്ച ആളിനോടൊപ്പം നമ്മൾ നിൽക്കത്തില്ലേ? പക്ഷെ അവൻ ഈ അപകടത്തിൽ കൊണ്ട് ഇട്ടാരാ? ആ സാഹചര്യം കൊണ്ട് സൃഷ്ടിച്ചു കൊടുത്ത ആരാണ്? ഈ രക്ഷകൻ തന്നെയാണ്. ഇതൊക്കെയാണ് ഇവിടെ നടന്നത്. ഇങ്ങനെ പറഞ്ഞ ഞാൻ പലതും പറയും. ആൾക്കാരുടെ എന്തായാലും ആരും പേരെടുത്ത് ഞാൻ പറയുന്നു. ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ എല്ലാവരും പിടിച്ച് മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഇതിനു വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും അവൻ കുഴപ്പം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ രക്ഷകനായി കഴിഞ്ഞാൽ പിന്നെ അവൻ ആജീവനാന്ത കടപ്പാടും. അപ്പൊ അവൻ കൂടെ നീക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപയോഗിച്ച് ബാക്കി സാത്വികമായി സമാധാനമായി ജീവിക്കുന്നവരെ അടിച്ചോടിക്കാം. ഇതൊക്കെ ഇവിടെ ശരിക്കും നടന്നു ഇവിടുത്തെ രാഷ്ട്രീയം. അപ്പൊ അതിനെ അതാ ഞാൻ പറയുന്നത്, ഇത് ഏതെങ്കിലും വ്യക്തികളുടെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടുപോകേണ്ട ഒരു പ്രസ്ഥാനമല്ല. അല്ല, അങ്ങനെ പറയുന്നില്ലയോ, അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. നിങ്ങൾക്കൊരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞാ ഇങ്ങനെ വരുന്ന അവശബ്ദങ്ങളൊക്കെ ഒതുങ്ങിപ്പോകും. ഒരു മീറ്റിംഗിന് തീരുമാനമായില്ലെങ്കിൽ പത്ത് മീറ്റിംഗ് കൊടുക്കും. ഒരു അവശബ്ദത്തിന് ഇവിടെ, അതാണ് ഇവിടെ മുമ്പ് സംഭവിച്ചത്. അത് ഈ അതിന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാല് ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്നു വരുന്ന ഒരു വിഷയം വരുന്നു. അങ്ങനെ ഓരോ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. അപ്പൊ അവർ വിചാരിക്കും നമുക്കും താല്പര്യങ്ങൾ കാണും. അങ്ങനെയല്ല, പൊതുധാരണ എന്ന് പറയുന്നത് പൊതുവായ എല്ലാ വിഷയങ്ങളെയും പരിഗണിച്ചുകൊണ്ട് പ്രത്യേകിച്ചൊരു വിഷയം ഇല്ലാത്ത സമയത്ത് ചർച്ച ചെയ്ത് ധാരണയിലെത്തിച്ചേരും. നിങ്ങളിപ്പോൾ ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്ന ഒരു വിഷയം വരുമ്പോഴത്തേക്കും നിങ്ങളതിനെ എതിർത്താ പറയാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ്, അനുകൂലിക്കുന്നവൻ അവന്റെ താല്പര്യമൊന്നും. അങ്ങനെ വരരുത്. പൊതുധാരണ എന്ന് പറയുന്നത് നമ്മൾ അജണ്ട വെച്ച് ചർച്ച ചെയ്യണം. ഇന്ന ഇന്ന കാര്യങ്ങൾ നമ്മൾ എന്താണ് പൊതുവായ, അങ്ങനെ പൊതുധാരണ എത്തിയതിന് ശേഷം വേണം നമ്മുടെ ഇഷ്യൂ മുമ്പ് വരേണ്ടത്. എന്ത് മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം വന്ന് അപ്പോൾ നമ്മുടെ മുൻധാരണയ്ക്കനുസരിച്ച് തന്നെ പോകണം. അതായത് ആദ്യം ഒരു സിലബസ് തയ്യാറാക്കിയതിന് ശേഷമാണ് ക്ലാസ്സുകൾ തുടങ്ങേണ്ടത്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് സിലബസ് തയ്യാറാക്കുമ്പോൾ ശരിയാകും. അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി ചർച്ച ഇന്ന ഇന്ന വിഷയങ്ങളിൽ എന്താക്കി ഒരു വ്യക്തി എടുത്തിട്ട് ഇയാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കണോ വേണ്ടെന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യും, പല അഭിപ്രായം വരും. അപ്പോൾ ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അത് ആദ്യം തീരുമാനിച്ചു വെക്കണം. അത് അങ്ങനെയാണ് പൊതുധാരണ രൂപീകരിക്കുന്നത്. നിങ്ങളെപ്പോഴും ചർച്ച ചെയ്യുന്നത് എന്താണ്, എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ നാലഞ്ചു പേര് കൂടി ചേർന്നിരുന്ന് അതിനെ കൂടി ചർച്ച ചെയ്ത് പല ഗ്രൂപ്പുകളായി ചർച്ച ചെയ്ത് ആൾക്കാരെല്ലാം അകന്നു പോകും. അങ്ങനെയല്ല വേണ്ടത്. സന്യാസിമാർ കൂടിയിരുന്ന് പൊതുവായി പെരുമാറ്റച്ചട്ടത്തിൽ എന്ത് വേണം എന്നുള്ളത് ചർച്ച ചെയ്യുമ്പം ആദ്യം എല്ലാവർക്കും യോജിക്കാവുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്ത ഒരു തീരുമാനത്തിലാണ് ആദ്യം എല്ലാവർക്കും സമ്മതം. കോൺട്രവേഴ്സിയലുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെക്കും, വിവാദമുള്ള കാര്യങ്ങൾ അത് അവസാനം അത് ചർച്ച ചെയ്യുന്നത്. നിങ്ങളൊരു കാര്യം വിവാദമാകുമ്പോഴാണ് അതിൽ പൊതുധാരണയ്ക്ക് ശ്രമിക്കുന്നത്. അത് നടക്കുന്ന കാര്യം പൊതു ധാരണയുള്ള വിഷയങ്ങളെ ആദ്യം അതിനെ ഉറപ്പിക്കണം ഇന്ന ഇന്നൊക്കെയാണ്. പിന്നെ ഇങ്ങനെയുള്ള വിവാദ ഇത് വലിയൊരു വിഷയമാണ്. വിവാദമുള്ള കാര്യങ്ങൾ അവസാനം ചർച്ചയ്ക്ക് വയ്ക്കണം. അതിലൊരു ഭൂരിപക്ഷ അഭിപ്രായം മതി. ജനാധിപത്യത്തിൽ ഭൂരിപക്ഷമാണ് പ്രധാനം. ഇവിടെ വേണമെങ്കിൽ കുറച്ചുകൂടെ ഭൂരിപക്ഷം കൂട്ടാം. അങ്ങനെ ഒരു ധാരണ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇഷ്യൂ വരുമ്പം ഈ പൊതുധാരണയ്ക്കനുസരിച്ച് പോകും. നമ്മൾ ആവശ്യം വരുമ്പോഴല്ലേ ചർച്ച ചെയ്യുന്നത്, അങ്ങനെയല്ല. നമ്മളങ്ങനെയല്ല. അതിനാണ് ഡിപ്ലോമസി എന്ന് പറയുന്നത്. എപ്പോഴാണോ പരിഹരിക്കാവുന്ന വിഷയങ്ങൾ അതാദ്യം ചർച്ച ചെയ്യുക, പരിഹരിക്കുക. പരിഹരിക്കാൻ വയ്യാത്ത വിഷയങ്ങൾ മാറ്റിവെക്കുക. ചിലപ്പോൾ അതിന് പല ചർച്ചകളും ഉണ്ട്. എന്നിട്ടൊരു ധാരണ എത്തിച്ചേർന്നു. ഞാൻ ഗ്രൂപ്പ് ചർച്ചകളെ കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പൊതു ധാരണ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ അല്ലാതെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് എന്താണ്, അയാൾ സ്വയം തന്നെ തീരുമാനിക്കുകയാണ് എനിക്ക് നിങ്ങൾ പറയുന്ന കണ്ടീഷൻ അംഗീകരിക്കാൻ പറ്റില്ല, പറ്റില്ലെങ്കിൽ അയാൾക്ക് എന്താണ് പറ്റുമെങ്കിൽ ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് മുമ്പക്ഷം കൊടുക്കുക. പറ്റില്ല എന്നുണ്ടെങ്കിൽ അയാൾ സേവനം ചെയ്യട്ടെ. അപ്പൊ ആ മെമ്പർഷിപ്പ് ബ്ലാക്ക് മെയിലിങ്ങിന് ഉപയോഗിക്കാതിരിക്കുക, അതാണ്. എന്നാലേ ഇത് നേരെ പോകട്ടെ, അല്ലെങ്കിൽ ഇതെല്ലാവരും ഒരു ആയുധമായിട്ടാണ് ഉപയോഗിക്കുന്നത്. നാളെ ഇവരെല്ലാവരും ആയുധമായിട്ട് ഉപയോഗിക്കും, മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ. അങ്ങനെ ഒരു പൊതുധാരണ എത്തുക എന്നുള്ള എല്ലാ പ്രശ്നം എല്ലാവർക്കും അറിയാം. പരിഹാരം ഇതല്ലാതെ വേറെ ഒന്നുമില്ല. അല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് ഏകാധിപത്യമായിരിക്കും. പിന്നെ ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ അത് തന്നെ. ഇപ്പൊ അതാണ് ഞാനും പറയുന്നത്, എന്താണ് അങ്ങനെ ഒരു ഇഷ്യൂ ബേസ്ഡായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല. നമ്മൾ പൊതുവായി ചർച്ച ചെയ്യണം. നമ്മുടെ മുമ്പിൽ ഒരു വിഷയം ഇല്ലാതിരിക്കുമ്പോൾ ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്തിട്ട് ഒരു ധാരണ കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ ഒരാള് പറയുകയാണ് മെമ്പർഷിപ്പ് നിങ്ങൾ അഞ്ചു പേർക്ക് നിങ്ങൾ സ്വാമി പറയുന്നു കൊടുക്കണ്ടെന്ന്, ഞാൻ പറയുന്നു കൊടുക്കണം. രണ്ടും വ്യാഖ്യാനിക്കാമല്ലോ. സ്വാമി കൊടുക്കണ്ടെന്ന് പറയുന്നത് സ്വാമിയുടെ ഗ്രൂപ്പിൽ ആളില്ലാതെ വരും എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ കൊടുക്കണമെന്ന് പറയുന്നത് എന്റെ ഗ്രൂപ്പിൽ ആളെ കൂട്ടാൻ വേണ്ടി, രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കും. അപ്പൊ ആ സമയത്ത് അത് ചർച്ച ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല. അങ്ങനെ ഒരു വിഷയം വരുന്നതിന് മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് ധാരണ എടുത്തിച്ചേർന്നു. അങ്ങനെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അപ്പോ ഒരാളുടെ ഇൻഫ്ലുവൻസിൽ പെടാതിരിക്കും. അപ്പോ ഒരാൾക്ക് മനസ്സിലാകണം, ഞാനിവിടെ ഒരു അംഗമായത് ആരുടെയും ദാനമല്ല, എന്റെ ക്വാളിറ്റി കൊണ്ടാണെന്ന് അയാൾക്ക് സ്വയം തോന്നുന്നു. അപ്പോൾ അയാൾക്ക് മെമ്പർഷിപ്പിന്റെ പേരിൽ ആരോടും കടപ്പാടില്ലാതിരിക്കും. എനിക്ക് ആരെങ്കിലും ദാനം ചെയ്തതല്ല, എനിക്ക് യോഗ്യതയുണ്ട്, കൊണ്ട് കിട്ടിയാണെന്നുള്ള ബോധമായക്കൊണ്ടാവും. അല്ല, മറ്റേ ആൾ എനിക്ക് മെമ്പർഷിപ്പ് തന്നിരിക്കുന്ന അയാൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് വന്നു കഴിയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. സ്വാമി എന്നോടൊരു കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചു, ഞാൻ എന്താ മറുപടി പറഞ്ഞു? സ്വാമിയുടെ ഇഷ്ടം പോലെ, സ്വാമിയുടെ സ്വന്തം ബുദ്ധി അനുസരിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഉപദേശിക്കാൻ വന്നില്ല, എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ല. ആണോ? സ്വാമിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നു അതനുസരിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാതെ എന്താണ് എന്റെ അഭിപ്രായം ഇതാണ് അത് സ്വാമി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോ അത് ഒരാൾക്ക് തോന്നണം എന്താണ്. അല്ലെങ്കിൽ സ്വാമിക്ക് എന്നോടൊരു കടപ്പാടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിച്ച് സ്വാമി ചെയ്യണം. അങ്ങനെ ഒരു ധാരണ വരാൻ പാടില്ല. സ്വാമിക്ക് കടപ്പാടുണ്ടായിരിക്കേണ്ടത് ധർമ്മ സംഘത്തിനോടാണ്, ഈ പ്രസ്ഥാനത്തിനോടാണ്. ആ പ്രസ്ഥാനത്തിന്റെ നന്മയ്ക്ക് ഏതാണ് ശരിയെന്നുള്ളത് സ്വയം ആലോചിച്ച് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ഇങ്ങനെ പറയുന്നു, സ്വാമി അതുപോലെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഇവിടെ ആരുടെ എന്റെ അഭിപ്രായം ഇതുവരെ പറയുന്നുള്ളതേ ഉള്ളൂ. വ്യക്തിപരമായി ഞാൻ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പിന്നെ പണ്ടിവിടെ വഴക്കും ബഹളമൊക്കെ ഉണ്ടായപ്പോൾ അത് എന്താണോ ഇവിടെ നടക്കുന്ന അനീതിയും തിന്മയും കൊള്ളരുതായ്മയും അത് ഞാൻ ചോദ്യം ചെയ്തു. അത് ചോദ്യം ചെയ്തപ്പോൾ ഞാൻ ശരിയാണെന്ന് തോന്നിയവരല്ല എന്റെ കൂടെ നിന്ന്. ഞാൻ പറയുന്നതിന് ശരി കാണും എന്ന് തോന്നിയവരല്ല എന്റെ കൂടെ നിന്ന്. ഞാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു, നിങ്ങൾ ശരിയുടെ പക്ഷത്ത് നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തിന്മയുടെ പക്ഷത്ത് നിൽക്കരുത്. അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ട്? ന്യായത്തിന് വേണ്ടിയിട്ട് എന്നാണ്. അല്ല ഇവിടെ എന്താണ് അധികാരം പിടിച്ചെടുക്കാനോ എന്തെങ്കിലും സ്ഥാനത്തിന് വേണ്ടിയോ നിന്നേ സഹിക്കാൻ വയ്യാതെ വന്നു. ഇതെല്ലാം കണ്ട് മടുത്ത് സഹിക്കാൻ വയ്യാതെ വന്നപ്പോ അതിനെ ചോദ്യം ചെയ്ത. അപ്പൊ അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പം ആ ചോദ്യത്തിന് നാവോടെ പിഴുതുകളയാമെന്ന് ശ്രമിച്ചാണ് കലാപമായി മാറിയത്. അതിനൊരു അമിക്കബിൾ സൊല്യൂഷൻ കണ്ടെത്താത്തതുകൊണ്ടാണത് വലിയ കലാപമായി മാറി. അല്ലെങ്കിൽ എന്താണ്, ഈ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. പിന്നെ ഇതിനൊക്കെയാണ് പ്രശ്നം. പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? അഴിമതി കാർഡ് നമ്മൾ ഇന്ന് പരാതി പറയണം. അഴിമതി മാറ്റണം എന്ന് പറഞ്ഞാൽ അവർക്കത് കൈയിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് പ്രശ്നമായിട്ട് മാറും. നമ്മൾ പരാതി പറയാൻ പോയതാണ് നമ്മളെ മണ്ടത്തരം. അപ്പോ അങ്ങനെ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം തന്നെ സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് ഉള്ളവർക്ക് എന്താണ് ഒരു പൊതുധാരണയിൽ പോകാന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഭരണസമിതിയൊക്കെ വന്നപ്പോ സച്ചിദാനന്ദ സ്വാമി എന്നോട് അഭിപ്രായം ചോദിച്ചു, ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും സ്വാമിയുടെ അഭിപ്രായം. ഞാൻ പറഞ്ഞു സ്വാമി എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കും, അത് സ്വാമിക്ക് പറ്റൂ. അതെല്ലാം വേറെ പരിഹാരമൊന്നും ഇപ്പോഴും ഞാൻ ആദ്യം തന്നെ പറയും. അല്ല, പ്രത്യേകിച്ച് സ്വാമി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കുറച്ചുപേരെ അവിടെ നിന്ന് പുറത്താക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. സ്വാമിക്ക് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെ ഒരു പൊതുധാരണയും വരാൻ വിസമ്മതിക്കുന്നവരുണ്ടെങ്കിൽ അവര് സ്വയം തന്നെ അവരെ പുറത്താക്കുകയാണ്. അതല്ലാതെ ഇതിന് പരിഹാര മാർഗമില്ല. അങ്ങനെ പൊതുധാരണ ഇപ്പോൾ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. അതിന് കുറച്ചുപേര് ആയിട്ട് തയ്യാറായി വന്ന് അതൊരു ഭൂരിപക്ഷമാകും. അപ്പൊ എന്റെ ഒരു പ്രതീക്ഷ, അപ്പൊ ബാക്കിയുള്ളവർ അതിനോട് ചേരും. ഇനി ബഹളം ഉണ്ടാക്കുന്നവർക്ക് അതിനോട് ചേരും. അല്ലാതെ നിവൃത്തിയില്ലാന്ന്. അതിനാദ്യം വേണ്ടത് ഈ പറയുന്ന ഒരു പൊതു പെരുമാറ്റച്ചട്ടമാണ്. അത് എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം എന്നുള്ളത് നിങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ള പുറമെയുള്ള ആൾക്കാരുടെ തല്ല ഉപദേശം നേടാം. ഞാൻ ഇപ്പോൾ പുറമെയുള്ള ഒരാളാണ്. ഞാൻ ഒരിക്കലും ഇതിന്റെ അകത്താകാൻ ആഗ്രഹിക്കാത്ത ആളും കൂടെയാണ്. അപ്പോൾ സന്യാസിമാർ സ്വയം കുടിച്ചതെന്തെങ്കിലും തീരുമാനം. ഒരുമിച്ച് പോകണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതെങ്ങനെ പോകണമെന്നുള്ളത് ഇവിടെ ഉള്ളവർ കൂടിച്ചേരാൻ തീരുമാനിക്കും. അതാണ് എന്റെ ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത്. ഗുരുദേവനും ധർമ്മസംഘം ഉണ്ടാകുന്ന ആ സമയത്ത് ഗുരുദേവൻ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങളെല്ലാവരും കൂടെ കൂടിച്ചേർന്നൊരു തീരുമാനം എടുക്കാനാണ്. അതാണ് ഗുരു ആവശ്യപ്പെട്ടത്. അന്ന് ആവശ്യപ്പെട്ട ആവശ്യം തന്നെയാണ് ഇന്ന് ചുവരി നിൽക്കുന്നത്. എല്ലാവരും കൂടി ചേർന്നൊരു തീരുമാനം എടുക്കുക. അങ്ങനെ കൂടിച്ചേരാൻ കഴിയാത്തവർ സ്വയം പുറത്താവും. അത്ര അതാണ് സംഭവിക്കാൻ പോകുന്നത്. ആർക്കും എന്താണ് എന്റെ അഭിപ്രായം അനുസരിച്ച് തന്നെ ഇതൊക്കെ പോകണം എന്ന് ഏകാധിപത്യമോ ഗുണ്ടായുസമോ ഒന്നും ഇവിടെ നടക്കാതെ വരും. അങ്ങനൊരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ നാളെ ഒപ്പിടാൻ അറിയാത്തവനെ സെക്രട്ടറി ആക്കുക, എണ്ണ അറിയാത്തവനെ ഖജാൻജി ആക്കുക, ഇങ്ങനെയുള്ള സിറ്റുവേഷനും ഇവിടെ വരാതിരിക്കും. മുമ്പ് സംഭവിച്ചത് ആണ് ഞാൻ പറയുന്നത്. ഖജാൻജി ആവണമെങ്കിൽ എന്തായിരിക്കണം ക്വാളിഫിക്കേഷൻ? എണ്ണ അറിയാൻ പാടില്ല, എണ്ണൽ. സെക്രട്ടറി ആയിരിക്കണമെങ്കിൽ എന്തിനാണ് ഒപ്പിടാൻ അറിയുന്നത്? പ്രസിഡന്റ് കാര്യം പിന്നെ പറയാനില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരരുത്, എന്നാലേ ഇത് രക്ഷപ്പെടാൻ പറ്റും. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, നിങ്ങളുടെ സമയമാണ്.